ഗുരു പരമ്പര ബ്രഹ്മസൂത്രസാന്ദ്രഭാഷ്യമധ്യായം 3 പാദം 2 അധികരണം 4 സൂത്രം 10 മുഗ്ധേ അർത്ഥസമ്പത്തി പരിശേഷ. ഇതുവരെ ചർച്ച ചെയ്തത് സുഷുപ്തിയെ സംബന്ധിച്ചാണ്. അവിടെ പറഞ്ഞു സയവായി ഉപാധി സ്വപ്രബോധിയോർ ബീജാംഗുരന്യായന എന്ന് പറഞ്ഞു. അവിടെ പ്രധാനമായും ചർച്ച ചെയ്ത് ഉപാധിയെ സംബന്ധിച്ചാണ്. ഓരോ ജീവനും ഓരോ ഉപാധി, അത് സ്വപ്രബോധങ്ങൾ. ഉറക്കത്തിലും ഉണർവിലും അതനുവർത്തിക്കുന്നു. എന്താ വ്യത്യാസം? സപ്തമി എടുത്ത് എന്താ കുഴപ്പം? ഉപാധി എന്ന് പറഞ്ഞാൽ കർമ്മവും അവിദ്യയും ഉപാധിയാണോ? കർമ്മവും അവിദ്യയും ഉപാധിയാണോ? മുകളിൽ പറഞ്ഞിട്ടുണ്ട് വിവേക കാരണം കർമ്മ ചാവിദ്യ എന്ന്. കർമ്മവും അവിദ്യയും. കർമ്മ എന്ന് വെച്ചാൽ കർമ്മ സംസ്കാരം. ഇഹത് വിദ്യതെ വിവേക കാരണം കർമ്മ ചാവിദ്യ. കർമ്മ എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്നിടത്തെല്ലാം, പ്രത്യേകിച്ച് സുഷുപ്തിയിൽ കർമ്മമില്ലല്ലോ, നമ്മള് ജാഗ്രതത്തിലേക്ക് ഉണരുന്ന കർമ്മത്തിന്റെ സംസ്കാരം. അത് ഭാവരൂപമല്ലേ? അല്ല, കർമ്മം കർമ്മ സംസ്കാരം എല്ലാം ഭാവരൂപമാണ്. കർമ്മം ഭാവരൂപമാണല്ലോ. ഇഹത്വ വിദ്യതയെ വിവേക കാരണം കർമ്മച്ച വിദ്യാച്ച എന്ന് പറയാം. സുഷുപ്തിയെ കുറിച്ച് പറയണമെങ്കിൽ എന്താണ്? വിവേകത്തിന് കാരണമായ കർമ്മവും അവിദ്യയും ഉണ്ട്. അവിടെ സമുദ്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവേക കാരണമായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വേർതിരിക്കാൻ ജലബിന്ദുവിനെ ജലത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സുഷുപ്തിയെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ഇഹത്വ എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ സംബന്ധിച്ച് പറയുമ്പോൾ വിവേക കാരണം കർമ്മച്ച വിദ്യ. കർമ്മം ഉണ്ട്, അവിദ്യയുണ്ട്. എന്താ പ്രശ്നം? ആത്മൈവ സുഷുപ്തി സ്ഥാനം എന്ന് മുൻ സൂത്രത്തിൽ പറഞ്ഞല്ലോ. അപ്പൊ ആത്മാവിൽ കർമ്മം ഉണ്ടെന്നില്ലേ? മുമ്പ് പറഞ്ഞു ആത്മൈവ സുഷുപ്തി സ്ഥാനം എന്നാ, അല്ലെ ഞാൻ പറഞ്ഞു? അവിടെ പറഞ്ഞതിന് വിരോധമായി ഇവിടെ പറഞ്ഞു. അതല്ലേ ഞാനും പറഞ്ഞത്. ഭാഷകാരോട് നിലപാട് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഭാഷകാരുടെ നിലപാട് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഭാഷകാരന്റെ നിലപാട് സുഷുപ്തിയെ കുറിച്ച്, ഭാഷകാരുടെ നിലപാട്, അവരുടെ സ്റ്റാൻഡ് എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഡബിൾ സ്റ്റാൻഡ്. അതും പറഞ്ഞു ഇതും പറഞ്ഞു. അല്ല, ഇത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതല്ലേ. ഇവിടെ എന്താ പ്രശ്നം? എന്താ ഇങ്ങനെ ഭാഷക്കാരുടെ പ്രക്രിയ ലളിതമാണ് പ്രക്രിയ എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. ഭാഷക്കാരുടെ പ്രക്രിയ ലളിതമാണ് പ്രക്രിയ എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്. എങ്ങനെ ലളിതമാണ് പ്രക്രിയ എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിരുന്നത്? അപ്പോ അതില് സുഷുപ്തിയിലെ അവിദ്യ സ്വീകരിക്കാത്തത് കൊണ്ട്. അത് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ സ്വീകരിക്കുന്ന ഒരു പക്ഷവും ഉണ്ട് പറഞ്ഞിട്ടില്ലേ? ഭാഷ്യത്തിലേ ഉണ്ടോ? ഭാഷ്യത്തിൽ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാഷ്യത്തിൽ ഉണ്ടോ എന്നോ? ആ ഇതാ കുഴപ്പം. ഇവിടെ എന്താ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് അറിയില്ല, അവിടെ പ്രശ്നം. ഭക്ഷ്യത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. അതിന് ഓർമ്മശക്തി വേണം. പക്ഷെ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞിരിക്കും. രണ്ട് രണ്ട് കാര്യങ്ങളാണ്. ആനുമാനികാധികരണം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയാമോ? പറയാം. പിന്നെ എല്ലാവരും അവിടെയും പരാതി ഇതാണ്, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഇതെന്തിനാ കേൾക്കുന്നത്? ഇന്നലെ പറഞ്ഞ തന്നെ ഇന്നും പറഞ്ഞു, ഇന്നലെ പറഞ്ഞ എന്ത് കാര്യം ഇന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ അതറിയത്തില്ല. എന്നും പറയുന്നത് ഒരേ കാര്യം, കേൾക്കുന്നത് ഒരേ കാര്യം, പിന്നെ എന്തിനാ കേൾക്കുന്നതെന്നാണ്. ശരി, എന്താ ഇന്നലെ പറഞ്ഞത്? അതറിയത്തില്ല. പിന്നെ എന്നും കേട്ടിട്ട് മാത്രമല്ല, ഇനി എത്ര ജന്മങ്ങൾ കേട്ടാലും ഇതുകൊണ്ട് ഒരു വിശേഷതയും വരാൻ പോകുന്നില്ല. കേൾക്കുന്നത് എന്താണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ഭാഷ്യകാരൻ മുമ്പ് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാ. അപ്പൊ അവിടെ എന്താ പറഞ്ഞത്? അത് എവിടെ പറഞ്ഞു എന്നുള്ള ഓർക്കണ്ട, അത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. ഒന്നാം അധ്യായത്തിന്റെ നാലാം പാദം തുടങ്ങുന്നിടത്താണ് ആനുമാനികാധികാരം. അവിടെ ഇതേ കാര്യം തന്നെ പറഞ്ഞു. എന്തു പറഞ്ഞു? അവിദ്യാത്മിക ബീജശക്തി, അവിദ്യാത്മികയായ ബീജശക്തി, അതിനെക്കുറിച്ച് അവിടെ വിശദമായി ചർച്ച ചെയ്യും. യസ്യാം ശരത്തെ, ഏതെന്തിനാണോ ഈ ജീവന്മാരെല്ലാം ഉറങ്ങുന്നത്, അജ്ഞന്മാരായി ഉറങ്ങുന്നത് എന്ന് പറഞ്ഞു. അവിടെ ആ ബീജശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശ്വരന്റെ, ഈശ്വരന്റെ ബീജശക്തിയാണ്. അതുകൊണ്ടാണ് സൃഷ്ടി സംഭവിക്കുന്നത്, അതിലാണ് ജീവന്മാരെല്ലാം മോഹിതരായി ഉറങ്ങുന്നത് എന്നെല്ലാം അവിടെ ചർച്ച ചെയ്തതാണ്. അവിടെ നമ്മൾ ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തതാണ്. പ്രധാനപ്പെട്ട ഒരു സ്ഥലം പറയുകയാണ്. പിന്നെ വേറെ എവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്? അതിനും വ്യക്തമായിട്ട് സ്വാമി മാണ്ഡവ്യത്തിലെ ബീജനിദ്ര യുവപ്രജ്ഞ വന്നപ്പോഴും അവിടെ വന്നിട്ടുണ്ട്. അവിടെ വന്നപ്പോഴും ബ്രഹ്മസൂത്രത്തിൽ മാണ്ഡവ്യം പണ്ടത്തെ കാര്യമില്ല, ബ്രഹ്മസൂത്രത്തിലെ കാര്യം ഞാൻ ചോദിക്കുന്നു. ബ്രഹ്മസൂത്രത്തിൽ വേറെ എവിടെ ഇതിനെ കുറിച്ച് വിശദമായി ചർച്ച? നമ്മൾ കടന്നുപോയ സ്ഥലം എവിടെയാണ്? അത് ആ സ്ഥലം വേണ്ട. അവിടെ എന്ത് പറഞ്ഞു? കാര്യകാരണ ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ജാഗ്രതത്തിന് കാരണം അന്വേഷിച്ചു വരുമ്പോൾ, സുഷുപ്തിയില് അവിദ്യ കർമ്മ സംസ്കാരം, ഏത് അധികാരണത്തിലാണ് പറഞ്ഞത്? രണ്ടാം അധ്യായത്തിലെ മൂന്നാം പാദത്തിൽ ഗത്യുക്രാന്തി അധികരണം, അവിടെ ഇത് വിഷയമായി ചർച്ച ചെയ്യുന്നതാണ്. ആ സ്ഥലം ഓർമ്മിക്കണ്ട, അത് ഓർമ്മയെ ആശ്രയിക്കുന്ന കാര്യമാണ്. വിഷയം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു, എന്തവിടെ ചർച്ച ചെയ്തു അതറിഞ്ഞിരിക്കുന്നു. അല്ലാതെ ഞങ്ങൾ എന്നും കേൾക്കുന്നതാണ് എന്നൊരു കാര്യമാണ് പറയുന്നത്, ഇതിലെന്താ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് കാര്യം പറഞ്ഞു എന്നറിയില്ലെങ്കിൽ പിന്നെന്താ? അതുകൊണ്ടെന്താ കാര്യം? അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണോ? സുഷുപ്താദുത്ഥാനം, സുഷുപ്തിയിൽ നിന്നുള്ള ഉത്ഥാനം അവിദ്യ ബീജ സദ്ഭാവകാരിതം, അവിദ്യാബീജം കൊണ്ട് സംഭവിച്ചാണ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. സുഷുപ്തിയിൽ നിന്നൊരാൾ ഉണരുന്നത്. എന്നുവെച്ചാൽ ഇത് മുമ്പ് വിശദമായി ചർച്ച ചെയ്തതാണ്. അവിദ്യാബീജം കൊണ്ടാണ്, അല്ല പുതിയൊരു സംഭവം കേൾക്കുന്നത് പോലെ കാര്യമില്ല. അവിദ്യാത്മിക അവിടെ ചർച്ച ചെയ്യുന്നത് ബുദ്ധിസംയോഗത്തെ കുറിച്ചാണ്. ബുദ്ധിസംയോഗം ഏതുവരെ നിലനിൽക്കും പറഞ്ഞു, യവ സംസാര ഭാവി, ജീവൻ ഏത് കാലം വരെ സംസാരം ഉണ്ടായിരിക്കുമോ അതുവരെ ബുദ്ധി ബന്ധമുണ്ടായിരിക്കും. അതവിടെ ചർച്ച ചെയ്തതാണ്. പിന്നെ ബുദ്ധിബന്ധം എങ്ങനെ നശിക്കും? സമ്യക് ദർശനം കൊണ്ട്. സമ്യക് ദർശനം കൊണ്ട് ആ ബുദ്ധിബന്ധം നശിക്കത്തുള്ളൂ. അപ്പൊ ചോദിക്കുമ്പോ സത്സമ്പത്തി അത് പറയുന്നുണ്ടല്ലോ, അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം? അദ്വൈതികൾക്കും സുഹൃത്തിയിൽ സത്സമ്പത്തിയെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട് സംസാരം ഒന്നും വർത്തിക്കുന്നില്ല? ശക്തിയാത്മിക വിദ്യമാനായ ശക്തിരൂപത്തിൽ അത് നിലനിൽക്കുന്ന ചെയ്യുന്ന സ്വാഭപ്രളയോഹോ, സുഷുപ്തിയിലും പ്രളയത്തിലും. പ്രബോധേ പുനരാവിർഭവതി, ജാഗ്രതയിലേക്ക് വരുമ്പോൾ വീണ്ടും അത് പ്രകടമാകുന്നു. ശക്തിരൂപത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു. എവിടെ? സുഷുപ്തിയിലും പ്രളയത്തിലും. ഇതെല്ലാം മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇവിടെ എല്ലാം പറയുന്ന എന്താണോ, ഇവിടെ അത് തന്നെ പറയും. സ്വഭപ്രഭയോത് ബീജാങ്കുര ന്യായേന, അപ്പൊ അവിടെയും പറഞ്ഞു ബീജം സുഹൃത്തിയിലുണ്ട്. ഇവിടെയും ബീജം എന്ന് പറഞ്ഞു. അത് ബീജം എന്താണെന്നുള്ളത് ബീജാത്മന എന്നൊരിടത്ത് പറയുന്നു. അവിടെ പറയുന്നത് ബുദ്ധിസംയോഗമാണ്. ഒരിടത്ത് പറയുന്നു ബുദ്ധിസംയോഗം ശക്തിയാത്മന വിദ്യമാന ഏവ സ്വാഭപ്രളയോഹോ എന്നാണ്. അത് എന്ന് വെച്ചാൽ ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കാര്യരൂപത്തിലില്ല, സുഷുപ്തിയിലും പ്രളയത്തിലും. പക്ഷെ കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു, അതിന് ശക്തിരൂപത്തിൽ. അതുകൊണ്ടാണ് വീണ്ടും സംസാരം, വീണ്ടും അവൻ സംസാരിയായിരിക്കും. അപ്പൊ സുഷുപ്തിയിൽ സത്സമ്പത്തിയെ കുറിച്ച് പറയുക എന്നാൽ വീണ്ടും സംസാരമുണ്ടെന്ന് പറയുക. പറയുകയല്ല, അനുഭവം അങ്ങനെയാണ്. ഉണർന്നു വരുമ്പോൾ വീണ്ടും സംസാരിക്കുകയായി തന്നെയിരിക്കും. ഇതെല്ലാം അനുഭവമാണ് തന്നെ. സുഷുപ്തിയും ഒരു അനുഭവമാണ്, പ്രബോധം അതും ഒരു അനുഭവമാണ്. പിന്നെ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യം എന്താ പറയുന്നത്? സുഷുപ്തിയിൽ സത്സമ്പത്തി, സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു. അങ്ങനെ സത്തിനോട് ഏകീഭവിച്ചോ, എന്താ സംഭവിച്ചതെന്ന് സാറിന് ആർക്കും അറിയാമില്ല. അപ്പൊ പിന്നെ സത്സമ്പത്തി എന്ന് പറയുന്നത് എന്താണ്? അത് വിശദീകരിക്കുന്നു. അത് അനുഭവം തന്നെയാണ്, ഇങ്ങനെയാണ്. അതിനാണ് നേരത്തെ പറഞ്ഞത് സർവപ്രജാ അഹരഹർ ഗച്ഛന്തി ഏതം ബ്രഹ്മലോകം ന വിന്ദന്തി. ബ്രഹ്മലോകത്തെ പ്രാപിച്ചിട്ടും അവൻ പ്രാപിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ അതറിയുന്നില്ല. അതാണ് വ്യത്യാസം. ഇപ്പൊ സത്സമ്പത്തി എന്ന് പറയുന്നതാണ് മുഖ്യമായിട്ടുള്ള കാര്യം, അതെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ ബോധമില്ല. അപ്പൊ പിന്നെ ഈ സംസാരം എത്ര കാലമുണ്ടോ അത്രയും കാലവും ബുദ്ധിസംബന്ധമുണ്ട് ജീവന്. അതാണ് ഗത്യുക്രാന്തി അധികരണത്തിൽ പറഞ്ഞത്. അതെന്താ അവസാനിക്കാത്ത അതവിടെ പറഞ്ഞു സമ്യക് ദർശനം കൊണ്ട് തന്നെ സുഷുപ്തിയിലെന്താ അവിടെ സമ്യക് ദർശനമില്ല അവിടെ ബുദ്ധിസംബന്ധം നശിക്കുന്നില്ല അജ്ഞാനം നശിക്കുന്നില്ല അവിടെയാണ് വരുന്നത് ആ സമ്യക് ദർശനം കൊണ്ടേ നശിച്ചിട്ടുള്ളു അജ്ഞാനം അപ്പൊ സത്സമ്പത്തി സംഭവിച്ചില്ലെങ്കിൽ സംഭവിച്ചിട്ടും അജ്ഞാനം നശിച്ചില്ല എന്നർത്ഥം ശ്രദ്ധിക്കും കാരണം ഭാഷകാരൻ തന്നെ പറഞ്ഞിരിക്കുന്നു സമ്യക് ദർശനം കൊണ്ടേ അജ്ഞാനം നശിക്കത്തുള്ളൂ ശ്രുതിയിൽ സത്സമ്പത്തി വന്നു അജ്ഞാനം നശിച്ചില്ല അപ്പൊ അജ്ഞാനം ഉണ്ടായിരുന്നു അർത്ഥം ശ്രദ്ധിക്കും അപ്പോ അവിദ്യ ശ്രുതിയിലുണ്ടായിരുന്നു എന്ന് പറയും അപ്പൊ അത് അവിദ്യ എങ്ങനെ ജാഗ്രതത്തിലാണെങ്കിൽ അവിദ്യ പ്രത്യക്ഷമാണ് വൈദ്യയും അവിദ്യകാര്യങ്ങളും എല്ലാം പ്രത്യക്ഷം സുഷുതിയിൽ എന്താണ് അത് ബീജാത്മകം അത് പലയിടത്തും പറയും ഇവിടെയും പറഞ്ഞു സ്വപ്രബോധയോ ബീജാങ്കുര പറഞ്ഞു മണ്ഡുകത്തിൽ എന്താ പറയുന്നത് ബീജഫലഭാവം ബീജഫലഭാവത്തിൽ ഇവിടെ പറഞ്ഞു ബീജ അങ്കുര അങ്കുരഭാവത്തിൽ അവിടെ ഫലത്തെ എന്തു പറഞ്ഞു അവിടെ എന്തു പറഞ്ഞു മാണ്ഡവ്യത്തിൽ ഏത് കാര്യയിലാണ് വരുന്നത് കാര്യകാരണബദ്ധവും തൗ കാരണബദ്ധസ്തുര്യേന സിദ്ധ്യത ഇതൊക്കെ വല്ലപ്പോഴും എടുത്ത് മറിച്ചു നോക്കിയോ കാര്യങ്ങൾ ചിന്തിക്കുകയേ വേണം ഇതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത് മണ്ടയ്ക്ക് കാരികയാണ് കാരികയിൽ അവിടെ വ്യാഖ്യാനം ഭാഷകാരൻ പറഞ്ഞു പ്രാജ്ഞ കാരണബദ്ധ പ്രാജ്ഞൻ കാരണബദ്ധനാണ് എന്ന് പറഞ്ഞു അപ്പോ കാരണബദ്ധൻ എന്ന് പറയുന്നതിന് എന്താ അർത്ഥം പറഞ്ഞത് ബീജഭാവത്താൽ ബദ്ധനായിരിക്കുന്നു കാരണം ബീജം അതുകൊണ്ട് ബദ്ധനായിരിക്കുന്നു അവനെന്താ ബീജം ഇവിടെയാണ് എന്ന് പറയുന്നു ബീജം അപ്പൊ എന്താണ് ആ ബീജം എന്നുള്ളതാണ് ഇപ്പോ ഓരോ പറയുന്ന ഓരോ സ്ഥലത്തും ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരിടത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി വ്യാഖ്യാനം നമ്മളെന്താ പരാതി പറയുന്നത് എന്നും ഒരേ കാര്യം തന്നെ കേൾക്കുന്നു എന്താ ഈ ഒരേ കാര്യം കേട്ടത് എന്തെങ്കിലും ഒരു കാര്യം പറയാം ഒരേ കാര്യം കേട്ടു അപ്പോ അവിടെ പറഞ്ഞു എന്താണ് ബീജം എന്ന് പറയുന്നതിന് അവിടെ പറഞ്ഞു തത്വപ്രതിബോധം മാത്രമേ വഹി ബീജം പ്രാജ്ഞത്തെ നിമിത്തം ഇവിടെ അജ്ഞാനം തമസ് അവിദ്യ എല്ലാം വ്യാഖ്യാനിക്കുന്നു സുഷുപ്തിയിൽ തമസ തത്വഗ്രഹണേന തമസം എന്ന് പറഞ്ഞാൽ തത്വ അഗ്രഹണമാണ് തത്വപ്രതിബോധം എന്ന് പറഞ്ഞാലും തത്വ ഗ്രഹണം എന്ന് പറഞ്ഞാലും ഒന്നാണ് അവിദ്യയ തത്വ അപ്രതിബോധലക്ഷണയ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. അപ്പൊ തത്വ അപ്രതിബോധമാണ് അവിദ്യാബീജം എന്ന് പറയുന്നത്. അത് ആദ്യം ധരിച്ചിരിക്കുന്നു. എന്താണ് ബീജം? എന്നുവെച്ചാൽ തത്വത്തെ ബോധിക്കുന്നില്ല, അത് തന്നെ ബീജം. ഇപ്പൊ സുഷുപ്തിയിലെ തകരാറ് അതാണ്. അവിടെ തത്വത്തെ ബോധിക്കുന്നില്ല. പ്രാജ്ഞ കിഞ്ചന സമയത്ത് സത്യം നാഭിച്ചാനൃതം, സത്യം അറിയുന്നില്ല, അനൃതത്തെയും അറിയുന്നില്ല. അപ്പൊ അതാണ് അവിടുത്തെ പ്രശ്നം. അതാണ് ഭാഷകാരൻ പറയുന്നത്, ഈ ബുദ്ധിസംയോഗം എന്താ സസമ്പത്തി വന്നിട്ടും ബുദ്ധിസംയോഗം അവസാനിക്കാത്ത പറയുന്നു. സമ്യക് ദർശനമില്ല, സമ്യക് ദർശനം ഉണ്ടാവും. അത് പിന്നെ എന്താണ് സമ്യക് ദർശനം, എങ്ങനെ ഉണ്ടാകുന്നു, അതെല്ലാം പല ഭാഗത്തും ചർച്ച ചെയ്യുമ്പോൾ പിന്നെ ആവർത്തിക്കേണ്ടതായിരിക്കും. ആവർത്തിച്ചാലും വിശേഷമുണ്ട്, ഇതൊരു ആവർത്തിച്ചിട്ട് എന്താ വിശേഷം ഉണ്ടായത്, പിന്നെ ഇനി ആവർത്തിച്ചാൽ എന്താ അങ്ങനെ ഉണ്ടാകുന്നു. ഇതിനെ കുറിച്ചുള്ള വിചാരമില്ല. ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തയില്ല. വെടിയുണ്ട വിഴുങ്ങുന്നത് പോലെ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും. നല്ല പ്രയോജനമുണ്ട്, പ്രയോജനമില്ല. ശരിയായ രീതിയിലുള്ള വിചാരങ്ങളിലേക്ക് കാര്യം നടക്കത്തില്ല. എന്നാലേ അത് ഉറപ്പ് വരും. അപ്പൊ അവിടെ വ്യക്തമായും പറഞ്ഞു, തത്വ അപ്രതിബോധമാണ്, തത്വത്തെ ഗ്രഹിക്കാതിരിക്കുന്നതാണ് ബീജം. അതിനവിടെ പറയുന്ന എന്ത് ഭാഷയിലാണ്? അഗ്രഹണം. ജാഗ്രത സ്വപ്നങ്ങളിൽ സംഭവിക്കുന്ന എന്താ? അന്യഥാഗ്രഹണം. അന്യഥാഗ്രഹണത്തിന് ബീജമായിരിക്കുന്നതാണ് അഗ്രഹണം. അപ്പൊ ബീജഫലഭാവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ ബീജാങ്കുരം എന്ന് പറയുന്നത് ഒന്ന് തന്നെ. തത്വ അഗ്രഹണം അവിടെയുണ്ട്, തത്വത്തെ ഗ്രഹിക്കുന്നില്ല. പിന്നെ ജാഗ്രത്തിൽ വരുമ്പോ അന്യഥാഗ്രഹണവും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അഭാവരൂപത്തിലല്ലേ പറയുന്നത്? അവിടെ അഭാവരൂപത്തിലെ പറയുന്നത് ആ തത്വ അഗ്രഹണം എന്ന് പറഞ്ഞാൽ ഗ്രഹണാഭാവമാണ്. ഈ കർമ്മവാസന ഗ്രഹണം എന്ന് പറഞ്ഞാൽ ഗ്രഹണാഭാവം എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടും? വ്യാകരണം പഠിച്ചിട്ടുള്ള തദഭാവാർത്ഥത്തിന്. അപ്പൊ തത്വ അഗ്രഹണം ബുദ്ധിസംയോഗം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുന്ന എന്താണ്? സമ്യക് ദർശനമില്ലാത്ത സംസാരം എന്തുകൊണ്ട് അനുവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയുന്നത് അതിലെന്താണ്? സമ്യക് ദർശനമില്ല. അതുകൊണ്ട് അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ സസമ്പത്തി സംഭവിച്ചു, തത്വ അഗ്രഹണമുണ്ട്, അതുകൊണ്ട് വീണ്ടും സംസാരം വരുന്നു. അപ്പോ ആണ് ചോദ്യം വരുന്നത്. ഇപ്പൊ ബീജം അതാണെന്ന് വ്യക്തമാക്കി, തത്വ അഗ്രഹണമാണ് ബീജം. പിന്നെ വരുന്നത് ശക്ത്യാത്മിക, ആ ബുദ്ധി പുരുഷ സംബന്ധം എന്ന് പറയുന്നത് ശക്തിരൂപത്തിൽ കാരണരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഇവിടെ സോമപ്രബോധയോഹോ സുഹൃത്തിയിലും സോമപ്രളയോഹോ സുഹൃത്തിയിലും പ്രളയത്തിലും പുരുഷബുദ്ധി സംയോഗം ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ശക്തിയെക്കുറിച്ച് അവിടെയാ പറയുന്നു, ശക്തിയാത്മന. അതുതന്നെ വീണ്ടും സൃഷ്ടിയിലും ജാഗ്രത്തിലും ആവിർഭവിക്കുന്നു. അപ്പോൾ അതിനും ഒരു സമാധാനം പറയണമല്ലോ. കാരണം ഇവിടെയും പറയുന്നത് എന്താണ്? തേഹ വ്യാഘ്രോ വാ സിംഹോ വാ ശുക്രോ വാ വരാഹോ വാ കീടോ വാ പതംഗോ വാ ദംശോ വാ എന്ന് പറയുന്നു. ഏതൊരു ശരീരത്തോടുകൂടിയാണോ ഒരുവൻ സുഷുപ്തനായത്, ഉറങ്ങുമ്പോൾ ആ ശരീരം ഉറങ്ങി ഉണരുമ്പോൾ ആ ശരീരത്തിൽ തന്നെ വരുന്നു. ഇതിനെന്താ കാരണം? അതിനൊരു കാരണം പറയണം. ഇതിന് കാരണമായിട്ട് ഒന്നേ പറയാൻ പറ്റൂ, എന്താണോ സമ്യക് ദർശനം കൊണ്ട് നശിക്കാത്തതായ അവിദ്യാ കർമ്മങ്ങൾ, അത് തന്നെയാണ് ഇതിന് കാരണം. ഇത് സുഷുപ്തി പോയി അവിടെ സത്തിനോട് ഏകീഭവിച്ചു എന്ന് പറയും നശിക്കുന്നതല്ല, ഇത് നശിക്കുന്നില്ല. വിദ്യാകർമ്മങ്ങൾ കർമ്മ സംസ്കാരങ്ങളൊന്നും നശിക്കുന്നില്ല, അതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സുഷുപ്തിയിൽ സത്സമ്പത്തിയെ കുറിച്ച് എന്തിനാ പറയുന്നത്? സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് സത്ത്, എന്താണ് ആത്മാവ് എന്നുള്ളത് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കാൻ അനുഭവത്തിന് സുഷുപ്തിയുള്ളൂ. അത് അടുത്ത് അധികരണത്തിലും പറയും. ഈ മൂന്ന് അവസ്ഥയല്ലാതെ പ്രസിദ്ധമായൊരവസ്ഥ ഇല്ല. പിന്നെ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയുന്നത് സർവസാധാരണമല്ല, ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് പിന്നെ ഇവിടെ ബോധ്യപ്പെടുത്തും. ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒക്കെ ഇതെല്ലാം കലുഷിതമായാണ് അനുഭവപ്പെടുന്നത്. എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്ന് വേർതിരിച്ചറിയാൻ വയ്യ. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ എന്താണ് ഈ ആത്മസ്വരൂപം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതൊരനുഭവം എന്നുള്ളതാണ്. അവിടെ വിശേഷിച്ച അനുഭവമൊന്നുമില്ല, അതുകൊണ്ട് അവിടെ ഒന്നും മനസ്സിലാകുന്നില്ല. ഉണർന്നതിനെ ചിന്തിച്ചു നോക്കും എന്താണ്. അപ്പൊ സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ എന്താണതിൻ്റെ സ്വരൂപം, ആത്മസ്വരൂപം എന്തെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജാഗ്രത എന്ന് പറയുന്ന അനുഭവമുണ്ട്, സുഷുപ്തി എന്ന് പറയുന്ന അനുഭവമുണ്ട്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം അത് ചർച്ച ചെയ്യുമ്പോഴാണ് പറയുന്നത്. അവിടെ ശക്തിയാത്മിക ശക്തിരൂപത്തിൽ പുരുഷ ബുദ്ധി സംയോഗമുണ്ട്, അവിടെ അവിദ്യ ബീജമുണ്ട്, സംസ്കാരമുണ്ട് എന്നെല്ലാം പറയുന്നു. അപ്പൊ അതിൽ ഇതെങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ് അത് പറയുന്നത്. സുഹൃത്തിയെക്കുറിച്ച് എന്തിന് ചർച്ച ചെയ്യണം, സുഹൃത്തി എന്തിന്, സുഹൃത്തി എങ്ങനെ മനസ്സിലാക്കണം? അത് സുഹൃത്തി സത്സമ്പത്തി എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അവിടെ എന്താണ് ആത്മസ്വരൂപം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം. അല്ലാതെ വേറെ മനസ്സിലാക്കാൻ ഇവിടെ വഴിയില്ല. ജാഗ്രതയിൽ അങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. ബുദ്ധിയാദിപാദികളിൽ നിന്ന് ബുദ്ധിയാദിപാദി സമ്പർക്കമില്ലാതെ ആത്മാവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ബുദ്ധിയാദിപാദി സമ്പർക്കരഹിതമായ ഒരു സ്ഥിതിയുണ്ട് എന്ന് ചിന്തിക്കാൻ വരെ വഴിയില്ല, ഒരവസ്ഥയില്ല. ഇനി സമാധി എന്ന് പറഞ്ഞാൽ അതാർക്കാ ഉള്ളത്? സമാധി ഉള്ളവരടുത്ത് അത് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇല്ലാത്തവരടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അത്യപൂർവമാണ് ആർക്കെങ്കിലും സമാധി ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സ്വരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ ഈ പറയുന്നതെല്ലാം ഏതാണ്? അവിടെ പുരുഷബുദ്ധി സംബന്ധം ഉണ്ട്, സുഷുപ്തിയിനുണ്ട്, സംസ്കാരമുണ്ട്, അല്ലെങ്കിൽ ബീജമുണ്ടെന്നെല്ലാം പറയുന്നത് ഈ സുഷുപ്തിയും ജാഗ്രതയും തമ്മിലുള്ള കാര്യകാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആത്മാവിന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തിത്തരാൻ വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ട് വീണ്ടും ഇതൊക്കെ സംഭവിക്കുന്നു കാരണം കൂടാതെ അവിടെ ഭാഷകാരൻ പറയും, ഹ്യാകസ്മികി കാചി ഉത്പത്തി സംഭവതി. ആകസ്മികമായി ഒന്നിന്റെ ഉത്പത്തി സംഭവിക്കത്തില്ല, വ്യക്തിക്രാന്തി അധികരണത്തിൽ പറയും. അപ്പോൾ ഒരു കാര്യം സംഭവിക്കണമെങ്കിൽ ഒരു കാരണം വേണം. അപ്പോൾ കാരണമായി അവിദ്യ കർമ്മങ്ങളെയൊക്കെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. നശിക്കില്ല, സമയ ദർശനം കൂടാതെ അത് നശിക്കുന്നില്ല. അതിനെ സ്വീകരിക്കുന്നു. പിന്നെ ഇവിടെ സസമ്പത്തി എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നു. അപ്പൊ എന്താണ് ആത്മാവിന്റെ സ്വരൂപം? ആത്മാവ് സർവോപാധിരഹിതമായ നിത്യമുക്ത സ്വരൂപമാണ്. അവിടെ ക്രിയയില്ല, കർമ്മങ്ങളില്ല, അവിടെ രണ്ടാമതൊന്നിന് സ്ഥാനമില്ല. ദ്വിതീയ നാസ്തി എന്നെല്ലാം പറഞ്ഞ ആത്മസ്വരൂപത്തെ അവിടെ വ്യക്തമാക്കുകയാണ്. അവിദ്യയില്ല, കാമമില്ല, കർമ്മമില്ല, തീർണോ ഭവതി, അവൻ സംസാരത്തിൽ നിന്ന് അവൻ മുക്തനായിരിക്കുന്നു. ആ സംസാരത്തിൽ നിന്ന് മുക്തനായിരിക്കുക എന്ന് പറയുന്നത് അത് ആത്മാവിന്റെ സ്വരൂപം തന്നെയാണ്. സദാ സംസാരം മുക്തമായിരിക്കുന്നു എന്നാണ്. പിന്നെ അവിദ്യാശക്തിയെ കുറിച്ചൊക്കെ പറയുന്നത് അത് എവിടെയാണോ കാര്യകാരണ ബന്ധമുള്ളത് അവിടെയുണ്ട്, അവിദ്യാശക്തിയും മറ്റും. അപ്പോ സുഷുപ്തിയിലെ കേവലമായ സ്വരൂപത്തിലല്ല അതൊന്നും നിലനിൽക്കുന്നു. ജാഗ്രതത്തിൽ ഉപാധി സമ്പർക്കം കൊണ്ട് അവിടെ ആരോപിക്കാം തന്റെ സ്വരൂപത്തിൽ എടുക്കുകയാണ്, സത്യമായിട്ടില്ല. സുഹൃത്തിയിൽ സർവോപാധി രഹിതം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ അത് ആരോപിക്കാൻ പറ്റത്തില്ല. പിന്നെ എവിടെയാണ് ഇതെല്ലാം നിൽക്കുന്നത്? ഇതെല്ലാം ആത്മാവിൽ അധ്യാരോപിതമെന്നാണ്, സത്യമായിട്ടല്ല പറയുന്നത്. അപ്പൊ ആരോപം എവിടെയാണോ ഉള്ളത് അവിടെയാണ് നിൽക്കുന്നത്. ആരോപം സംഭവിക്കുന്നിടത്ത് തന്നെ അത് ബീജരൂപത്തിലിരിക്കും, കാര്യരൂപത്തിലും ഇരിക്കും, ശക്തിരൂപത്തിലിരിക്കും, അല്ലെങ്കിൽ കാര്യരൂപത്തിലിരിക്കും. എവിടെയാണോ കാര്യകാരണ നിയമങ്ങൾ നിലനിൽക്കുന്നത് അവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്ന സ്വരൂപത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സുഷുപ്തി പ്രളയങ്ങളിൽ ശക്തി നിലനിൽക്കുന്നു, അവിദ്യ നിലനിൽക്കുന്നു, ബീജം നിലനിൽക്കുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നത് എവിടെയാണോ ഈ കാര്യകാരണ ബന്ധമുള്ളത് ആ തലത്തിൽ അവിടെ നിലനിൽക്കുന്നു. സുഷുപ്തി സ്വരൂപത്തിൽ അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് തത്വ അഗ്രഹണമാണ്. അഗ്രഹണം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരു വസ്തു ഉണ്ടെന്നല്ല, അവിടെ തത്വഗ്രഹണം സംഭവിക്കുന്നില്ല. അപ്പൊ തത്വഗ്രഹണം ഇവിടെയാണ് സംഭവിക്കേണ്ടത്. ഇവിടെ സംഭവിച്ചിരുന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ എന്താണ് ബീജശക്തിയെന്നോ എന്ത് അവിദ്യയെന്നോ എന്ത് പറഞ്ഞാലും അത് നശിക്കുന്നു. ഇപ്പൊ സുഷുപ്തി എന്ന് പറയുന്നത് കൊണ്ട് എന്തിനെ ഗ്രഹിക്കണം എന്ന് ഉള്ള ധാരണയില്ലാത്തതുകൊണ്ടാണ് സുഷുപ്തി പ്രളയങ്ങളിൽ അവിദ്യാശക്തി ഉണ്ടെന്നോ ബീജശക്തി ഉണ്ടെന്നോ എല്ലാം പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്നത്. അപ്പൊ എവിടെയാണോ കാര്യകാരണ ഭാവം ഉള്ളത് അവിടെയാണ് ശക്തിരൂപത്തിലിരിക്കുന്നതും കാര്യരൂപത്തിലിരിക്കുന്നു. സുഷുപ്തിയെ സസമ്പന്നമായ സ്വരൂപമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ദ്വിതീയം രണ്ടാമതൊന്നും തന്നെ ഇല്ല. സുഷുപ്തി അവസ്ഥയിലും സ്ഥിതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വ്യത്യാസം ഇതാണ്, ഇവിടെ ഭ്രാന്തി ഉണ്ടാകുന്ന അങ്ങനെയാണ്. അതിപ്പോ ജാഗ്രത അവസ്ഥയിലുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ, ജാഗ്രത അവസ്ഥയിൽ ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും അദ്വൈതം സിദ്ധാന്തമനുസരിച്ച് ആത്മാവിലുണ്ടെന്നതിനർത്ഥമില്ല. പിന്നെയോ ആത്മാവിൽ ആരോപിതമായി ഉണ്ടെന്നാണ് എന്റെ അർത്ഥം. ഇപ്പൊ സുഷുപ്തി അവസ്ഥയിലുണ്ടെന്ന് പറഞ്ഞാലും എന്താ അർത്ഥം? ആത്മാവിൽ അവിടെ ആരോപം നടക്കുന്നുണ്ടോ? ഇല്ല. അത് ഏതുപോലെയെന്ന് വെച്ചു കഴിഞ്ഞാൽ പറയുന്നു, അവൻ സുഷുപ്തനായിരുന്നപ്പോഴും അവന്റെ പ്രാണനുണ്ടായിരുന്നു, അവന്റെ ഇന്ദ്രിയങ്ങൾ വിലയിച്ചിരുന്നു എന്നെല്ലാം പറയുന്ന പോലെയാണ്. അപ്പോ അതിന് നിൽക്കാനൊരു സ്ഥലമുണ്ട്, അത് അവിടെയാണ് നിൽക്കുന്നത്. സുഷുപ്തി സ്വരൂപത്തിലല്ല, സുഷുപ്തി എന്ന് പറയുന്നത് കേവല സ്വരൂപമായി നിലനിൽക്കുന്നു. കാര്യകാരണ തലത്തിലാണ് കാര്യവും കാരണവും എല്ലാം നിലനിൽക്കുന്നത്, അല്ലാതെ സുഷുപ്തി സ്വരൂപത്തിലല്ല. സുഷുപ്തിയിൽ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാലും സുഷുപ്തി ശരീരം നിലനിൽക്കുന്നു എന്ന് പറയുന്നു പറയണം. സുഷുപ്തിയിൽ എന്താ ഈ ശരീരം അവിടെ സത്തിനോട് ഏകീഭവിച്ച ആത്മാവിൽ നിലനിൽക്കുന്ന സുഷുപ്തി രണ്ടും രണ്ടായിട്ട് മനസ്സിലാണ്. ഇവിടെ സത്സമ്പത്തി വരുമ്പോൾ അവിടെ മറ്റൊന്നിനും നിലനിൽക്കാൻ ഇല്ല. എന്നാൽ അതല്ല എവിടെയോ നിലനിന്നു, അതുകൊണ്ടാണ് ജാഗ്രതയിൽ വീണ്ടും അതിനെ സ്വീകരിക്കേണ്ടി വരുന്നു, അതേ ശരീരത്തെ സ്വീകരിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അത് അവിദ്യയുടെ തലം എന്ന് പറയുന്നു. ഇപ്പോ അത് ഏതാണ് നമുക്കറിയാൻ പറ്റൂ? നമുക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഉണ്ടായിട്ടും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. ഉള്ളതെല്ലാം നമ്മൾ അറിയണമെന്ന് നിർബന്ധമല്ല. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ തന്റെ ശരീരം നിലനിന്നിട്ടും പ്രാണൻ നിലനിന്നിട്ടും ഒന്നും താൻ അറിയുന്നില്ല. ഇനി സുഷുപ്തിയിൽ സസമ്പന്നമായ സ്വരൂപം ചിന്തിക്കുകയാണെങ്കിൽ അതാണ് സ്വരൂപമെങ്കിൽ അവിടെ ഇതൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ശരീരമില്ല, പ്രാണനുമില്ല, ഒന്നുമില്ല. എന്നാൽ സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ പ്രത്യക്ഷമായി തന്നെ അറിയുന്ന അവിടെ ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹീതമായിരിക്കുന്നു. വാഗ്രഹീതം, ചക്ഷുഗ്രഹീതം എന്നൊക്കെ ശ്രുതിയും പറയുന്നതാണ്. ഇതെല്ലാം സൂക്ഷ്മരൂപത്തിൽ എവിടെയോ വർദ്ധിച്ചിരുന്നു എന്ന് പറയും. അത് സുഷുപ്തിയുടെ സ്വരൂപത്തിലല്ല. എന്തായാലും അവിടെ മറ്റൊന്നും ആരോപിക്കുന്നു ഇല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ എവിടെ നിൽക്കുന്നു? ഇതെല്ലാം നിൽക്കുന്നത് ജാഗ്രതയിലെ കൽപ്പനകളിലാണ്. അദ്വൈതം അനുസരിച്ച് കാര്യവും കാരണവും രണ്ടും നിൽക്കുന്നത് ജാഗ്രതയിലെ കൽപ്പനയിലാണ്. എന്തുകൊണ്ട്? സമ്യക് ദർശനമില്ല. സമ്യക് ദർശനം വന്നു കഴിഞ്ഞാൽ അത് ആത്മാവ് നിൽക്കുന്നു എന്നൊക്കെയുള്ള ഭാവനകളും മാറിക്കിട്ടും എന്നിവയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇത് പല സന്ദർഭത്തിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയാൽ എന്താണ് ആത്മസ്വരൂപം എന്നുള്ളത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മറിച്ചാണ് പോകുന്നതെങ്കിലോ പറയുന്നു, സുഷുപ്തിയിൽ സത്സമ്പത്തി സംഭവിച്ചിട്ടും അവിടെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സുഷുപ്തി അല്ലാതാണ്. പിന്നെ ആ പ്രക്രിയ ജടിലമായി തീരും. മറിച്ച് ഈ കാര്യവും കാരണവുമെല്ലാം ജാഗ്രതയിലെ കൽപ്പനയിലേ ഉള്ളൂ. കൽപ്പനാരഹിതമാണ് സുഷുപ്തി എന്ന് മനസ്സിലാക്കിയ കാര്യം എളുപ്പമാണ്. അപ്പൊ കാര്യകാരണഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയേണ്ടത് എന്താണ്? താൻ സുഷുപ്തനായിരുന്നപ്പോഴും ശരീരവും പ്രാണനും എല്ലാം നിലനിന്നെങ്കിൽ എന്തൊക്കെയാണോ വിലയിച്ച അതും നിലനിന്നിരിക്കുന്നു. എന്നുള്ളത് സുഷുപ്തിയുടെ അനുഭവമല്ല, ജാഗ്രതയിലെ അനുഭവമാണ്. ജാഗ്രതയിലെ കാര്യകാരണ കൽപ്പനയിലാണ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതൊക്കെ അവിടെ ഗത്യുക്രാന്തി അധികരണത്തിലൊക്കെ സ്പഷ്ടമായും പറയും. ഇതൊരു കൽപ്പനയിൽ നിന്നുകൊണ്ട് പറയുന്നതാണ്, അധ്യാരോപിതം തന്റെ ആരോപത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്. കാര്യത്തെയും കാരണത്തെയും കുറിച്ചും കാരണമില്ലാതെ കാര്യം ഉണ്ടാകത്തില്ലെന്നും ആകസ്മികമായി അത് കൽപ്പനയിൽ അതൊക്കെ ശരിയാണ്. അത് ഏതുവരെ സമ്യക് ദർശനം വരെ. സമ്യക് ദർശനത്തിൽ പിന്നെ അങ്ങനെ ഒരു കാര്യകാരണ കൽപ്പനയുടെ ആവശ്യമില്ല. അത് കേവലം യുക്തിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല, രണ്ടും അവിടെ അനുഭവമുണ്ട്, യുക്തിയുണ്ട്. അത് സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഇതിനെ തന്നെ വേറെ തരത്തിലും വ്യാഖ്യാനിക്കാം. എങ്ങനെ സുഷുപ്തിയിൽ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നു, അജ്ഞാനമാണ് ജാഗ്രതത്തിന്റെ കാരണം എന്ന് പറയുമ്പോൾ സുഷുപ്തിയിൽ താൻ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അതിവിടെ പറയുന്നില്ലല്ലോ. ഇവിടെ അത് പറയുന്നില്ലല്ലോ. എങ്ങനെ ഈ സന്ദർഭത്തിൽ നിന്ന് അത് കിട്ടുമോ? എങ്ങനെ ഈ സന്ദർഭത്തിൽ നിന്ന് സുഷുപ്തിയിൽ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയാനുള്ള എന്തെങ്കിലും? അത് പറയാൻ കാരണം പറയാം, വ്യാഖ്യാനിക്കാം. നേരിട്ട് ഒരിടത്തും പറയുന്നില്ല, പക്ഷെ വേണ്ടി വന്നാൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. എന്തുകൊണ്ട് വ്യാഖ്യാനിക്കുന്നു? ഉണർന്നതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു സ്മരണയാണ്, സ്മൃതി. ആ സ്മൃതി ഉണ്ടാവണമെങ്കിൽ സ്മൃതിയിൽ അത് അനുഭവിച്ച ഒരാള് ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന എന്നൊരു യുക്തി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ ആരനുഭവിച്ചു, എങ്ങനെ അനുഭവിച്ചു, അതിനൊക്കെ സമാനം പറയുകയാണ്. അവിടെ പിന്നെ പല അഭിപ്രായങ്ങൾ വരും, അത് സങ്കീർണമാകും പിന്നെ പ്രക്രിയ. പിന്നെ അതിൻ്റെ എല്ലാം പരിഹാരമെന്ന് പറയുന്നത് സമാധിയിൽ പോയാലേ പരിഹരിക്കാൻ പറ്റും. പിന്നെ സമ്യക് ദർശനം എന്ന് പറയുന്നത് സമാധിയിൽ. പിന്നെ പ്രപഞ്ചലയം എന്നുള്ള വിഷയങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്യും. അപ്പൊ അവിടെ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ ഉള്ളത് എങ്ങനെ ഒരാൾ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യകാരണ ചിന്ത ഈ പറയുന്നതെല്ലാം ജാഗ്രത അനുഭവത്തെ വെച്ചുകൊണ്ട് പറയും. ജാഗ്രത അനുഭവം ഇല്ലെങ്കിൽ പിന്നെ ഏതാ കാര്യകാരണ ചിന്ത? ഏത് കാര്യം ഏത് കാരണം? സുഹൃത്തില്ലാരെങ്കിലും കാര്യത്തെക്കുറിച്ചോ കാരണത്തെക്കുറിച്ചോ അറിയാറുണ്ടോ? ഒരു അറിവില്ലാത്തത്. അപ്പോ അഗ്രഹണം ബീജം എന്ന് പറയുന്നത് സുഹൃത്തിയിൽ അവിദ്യ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു തർക്ക വിഷയമേ അല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ല? ജാഗ്രതയിലെ വിഷയമാണ്. സുഹൃത്തിയിൽ അവിദ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമേ. എന്തുകൊണ്ട്? എന്നുവെച്ചാൽ അവിടെ അവിദ്യ ഉണ്ട്. അക്കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ല? അതുകൊണ്ടാണ് അഗ്രഹണമുണ്ട്. ആ അവിടെ അഗ്രഹണമുണ്ട്. ഏത് പക്ഷത്തിലായാലും അവിടെ അവിദ്യ എന്ന് പറയുന്ന തത്വ അഗ്രഹണം എന്ന് ഇവിടെ ഭാഷകാരന് സ്വീകരിക്കുന്നു. തത്വഗ്രഹണം സംഭവിക്കുന്നില്ല. സംഭവിച്ചെങ്കിൽ അവിടെ ജ്ഞാനിയായി. അതാണ് അവിദ്യ എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിദ്യ അവിടെ ഉണ്ട്. അവിദ്യ തമസ് എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത് തത്വ അഗ്രഹണമാണ് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിദ്യ ഉണ്ടെന്നുള്ള കാര്യത്തെ യാതൊരു തർക്കമില്ല. അത് സ്വീകരിക്കാം. അത് കൂടാതെ തത്വഗ്രഹണം കൂടാതെ അവിടെ അവിദ്യ എന്ന് പറയുന്ന ഒരു പദാർത്ഥം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ്, എന്ന് പറയുന്നതോടത്തും എന്താ പ്രശ്നം വരുന്നത്? പിന്നെ അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടായി വരും. അതിനെന്താ പ്രമാണം? ആര് കണ്ടു? അത് അങ്ങനെ വന്ന് സ്വീകരിക്കുന്ന എന്തുകൊണ്ട്? ഇവിടെ ഭാവരൂപത്തിലുള്ള ഈ കാര്യങ്ങൾക്കെല്ലാം ഭാവരൂപത്തിലൊരു കാരണം വേണം. ആ കാരണം ഇവിടെ ഉണ്ടായിരുന്നേ പറ്റും. അതുകൊണ്ട് അങ്ങനെ വന്ന് അവിടെ സ്വീകരിക്കുന്നു. ഭാവരൂപത്തിലുള്ള കാര്യവും ഭാവരൂപത്തിലുള്ള കാരണവും എല്ലാം ജാഗ്രതത്തിലെ കൽപ്പനകളിൽ പെടുന്നതാണെന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ, സത്സമ്പത്തി അംഗീകരിച്ചു കഴിഞ്ഞാൽ, ശ്രുതി സത്സമ്പത്തിയാണെങ്കിൽ അവിടെ പിന്നെ രണ്ടാമതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ശ്രുതി പറഞ്ഞത് ദ്വിതീയം നാസ്തി എന്ന് പറയുന്നത് അങ്ങോട്ട് വിരോധവും വരത്തില്ല. പിന്നെ രണ്ടു തരത്തിലിങ്ങനെ വരുന്നത് എന്താണ്? അതിനൊരു സമാധാനമേ ഉള്ളൂ. എന്താണോ എന്താണോ എന്താ സമാധാനം? രണ്ട് ദൃഷ്ടിയിൽ രണ്ട് ഇഷ്ടങ്ങൾ. ഒരാൾക്ക് ഇങ്ങനെ മനസ്സിലാക്കുന്നതാണ് എളുപ്പം. തത്വഗ്രഹണമാണ് അവിദ്യ. അയാൾക്കത് ഇഷ്ടമായി തോന്നുന്നു. അപ്പോൾ വേറൊരാൾ പറയണം അവിടെ അവിദ്യ എന്ന് പറയുന്നത് ഒരു സാധനം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഉടനെ അതിനോട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അതിനെ ചോദ്യം തിരിച്ചും സംഭവിക്കുന്നു. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളല്ല ഇതിനകത്ത് വേറൊന്നുമില്ല. ഈശ്വരന്റെ കാര്യങ്ങളിലും മനുഷ്യനും മുഖ്യം അവനവന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, സ്വന്തം ഇഷ്ടം. അതല്ലാതെ അതിനപ്പുറം മനുഷ്യന്റെ ഇല്ല. അതുകൊണ്ടല്ലേ പറയുന്നു ഇഷ്ടദേവൻ എന്ന് പറയാറില്ല. അവിടെ അവന്റെ ഇഷ്ടമാണ് പ്രാധാന്യം, ദേവനല്ല പ്രാധാന്യം. ദേവൻ വിഷ്ണുവോ ശിവനോ ദേവിയോ ഒന്നും ആയിക്കൊള്ളട്ടെ, തന്റെ ഇഷ്ടം ഏതെന്നുള്ളതാണ്. ഈ ഇഷ്ടം എന്ന് പറയുന്ന അജ്ഞാനകാര്യമാണ്, വിവേകമില്ലായ്മ കൊണ്ടാണ്. ഇഷ്ടം എന്ന് പറയുന്നത് തന്റേതല്ല പിന്നെയോ, അത് തന്റെ സ്വരൂപമാണ്, അതിനൊരിക്കലും തന്റേതാകാൻ പറ്റത്തില്ല. എന്നാലും അങ്ങനെ ഓരോന്നിനും ഇഷ്ടപ്പെടുന്നു മനുഷ്യൻ, അതാണ് തന്റെ സ്വരൂപമെന്ന് അറിയാതെ. അവിടെയാണ് ഈ പ്രശ്നം. അതിന്റെ തകരാറ് എന്ന് പറയുന്നത് ശരിയായ രീതിയിലുള്ള വിചാരം സംഭവിക്കാത്തത്. അതുകൊണ്ട് ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് മുഖ്യമായിരിക്കുന്നത്. പല തവണ പറഞ്ഞതാണ് അവിടെയും എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് സുഷുപ്തി പ്രളയങ്ങളിൽ അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ദോഷമൊന്നുമില്ല. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. പക്ഷെ ബീജം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഭാഷകാരൻ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ഭാഷകാരൻ വ്യാഖ്യാനിച്ചത് തത്വഗ്രഹണം എന്ന് വളരെ സ്പഷ്ടമായി പറയും. തത്വപ്രതിബോധ ലക്ഷണം അതും ഇവിടെ പ്രത്യേകം പറഞ്ഞു. ബീജം മാത്രം ഏവ, അത് മാത്രമേ ഉള്ളൂ. മാത്ര ശബ്ദം കൊണ്ട് തന്നെ രണ്ടാമതൊന്നുമില്ലെന്ന് തെളിയും. തത്വപ്രതിബോധമല്ലാതെ പ്രാജ്ഞനെന്ന് പറയുന്നതിന് പ്രാജ്ഞത്വത്തിന് നിമിത്തമായി അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ പറഞ്ഞു. എന്താണോ മാത്രം ഏവ ശബ്ദവും പ്രയോഗിച്ചു. ഈ പ്രാജ്ഞനെന്ന് പറയുന്നതിന് തത്വപ്രതിബോധമല്ലാതെ രണ്ടാമതൊന്നിനെ സ്വീകരിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് അവിടെ പറയുന്നത്. അഗ്രഹണം. പക്ഷെ ഈ ബീജം എന്ന് പറയുന്ന ഈ വാക്കിൽ പിടിച്ചുകൊണ്ടാണ് പിന്നെ പല കൽപ്പനകളിലേക്കും പോകുന്നത്. അതെന്തുകൊണ്ട്? ബീജാങ്കുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ അങ്ങനെയാണ്. അങ്കുരം ഒരു ഭാവവസ്തുവാണെങ്കിൽ ബീജവും ഭാവവസ്തുവാണ്. അത് ശരിയാണ്, ലോകത്തിൽ തന്നെയും ശരിയാണ്. അഭാവത്തിൽ നിന്ന് ഭാവം ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ അവിടെ ശേഷിച്ച എന്തോ അത് സ്വയം സത്സ്വരൂപമാണ്. സത്സ്വരൂപമായിരിക്കുന്ന അതിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അസത്തിനെ ആശ്രയിച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇതിന് സ്വത്തായിരിക്കുന്നത്. അല്ല, ഇതിന് സ്വന്തമായി സ്വത്ത് ഉണ്ടായിട്ടല്ല. അവിദ്യ എന്ന് പറഞ്ഞാലും അവിദ്യക്ക് സ്വന്തമായൊരു സത്തയില്ല, ബ്രഹ്മസത്തയാണ് അതിലൂടെ പ്രകടമാകുന്നത്. അതുകൊണ്ടത് സ്വയം സത്തായിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി ബ്രഹ്മത്തിൽ അഭാവം എന്ന് പറഞ്ഞാലോ, അഭാവം സത്തായിരിക്കുന്നതുകൊണ്ട് അത് ബ്രഹ്മസത്തായതുകൊണ്ട് അവിടെ എന്തുണ്ടെങ്കിലും അത് സത്തായിരിക്കും. അഭാവം എന്ന് പറഞ്ഞാലും സത്തായിരിക്കും. അതുകൊണ്ട് അദ്വൈതത്തെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യം നിസാരം. പക്ഷെ അത് ഒരാളെ അത് മനസ്സിലാക്കാനും ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അതിന് സാവകാശം വേണം. പെട്ടെന്ന് അവിദ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നയാൾ ക്ഷുഭിതനാകും. കാരണം അയാളുടെ മനസ്സിലിരിക്കുന്ന സംഗതികളൊക്കെ വേറെയാണ്. അത് മാറി വരണം. സാവകാശമുണ്ടെങ്കിലേ ഇത് മനസ്സിലാക്കാൻ പറ്റും. അത് പഠിച്ച പള്ളിക്കൂടത്തിന്റെ കുഴപ്പം, എളുപ്പം മാറ്റിയെടുക്കാൻ പറ്റിയ കാര്യമില്ല. അതാണ് തകരാറ്. ഏത് പള്ളിക്കൂടത്തിൽ പഠിച്ചു എന്നുള്ള ഒരു പ്രധാന സംഗതിയാണ്. അത് ശരിയല്ലെങ്കിൽ എല്ലാം തെറ്റും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് പലരും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഈ തത്വവിചാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പലതരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അത് തത്വവിചാരം എന്ന് പറയുന്നതിലൂടെ ഇത് ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാത്തിടത്താണ് ഈ തത്വ വിചാരത്തെ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ എന്നും കേൾക്കുന്നു എന്ന് വെറുതെ വീമ്പ് പറഞ്ഞിട്ട് യാതൊരു കാര്യവും. ഇത് എന്നും കേൾക്കുന്നവരിവിടെ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ ഇത് വീണ്ടും പറയേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ എന്നും ഒരേ കാര്യം പറയുന്നു, ഒന്നും ഒരേ കാര്യം കേൾക്കുന്നു എന്ന് ഇനി മേലാൽ ആരും പറയുന്നു. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം ഇന്ന് തുടങ്ങാനിരുന്ന വിഷയം. ഓം പൂർണമദഃ പൂർണമിദം പൂർണാഃ പൂർണമേവാവശിഷ്യതേ. പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.